നിറഞ്ഞ മിഴികളോടെയും വിങ്ങുന്ന മനസ്സോടെയും നിരുദ്ധകണ്ഠരായി തൻ്റെ അജഗണങ്ങൾ പാടി. അതിൻ്റെ പൊരുൾ നുകർന്ന് മിഴിപൂട്ടി നിശ്ചലഗാത്രനായി ചക്രക്കസേരയിൽ തിരുമേനി അമർന്നു. കരുണാമൂർത്തിയായ ഈശ്വരൻ 78 കൊല്ലങ്ങളായി അനർഗളം ചൊരിയുന്ന നന്മകൾക്ക് പ്രതി നന്ദി കാട്ടേണ്ടതെങ്ങനെയെന്ന് തിരുമേനി ചിന്തിക്കുകയായിരുന്നിരിക്കാം. ഒരു തേങ്ങൽ പോലെ ആ ഗാനം നേർത്തൊടുങ്ങി. അന്ത്യശ്വാസത്തിൻ്റെ മുഴക്കം അലയടിച്ച ആ നിമിഷങ്ങളിൽ വളരെ ക്ലേശത്തോടെ അഭിമന്യ തിരുമേനി പറഞ്ഞു, എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം, സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നമുക്ക് യാത്ര പറയാം. കുരിശെടുത്ത് ഉമ്മ വച്ച് നെഞ്ചോടു ചേർത്ത് പിടിച്ച് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ആ പ്രിയപുത്രൻ യാത്രയായി. 4 പതിറ്റാണ്ടിലധികം മലങ്കര കത്തോലിക്ക സഭയുടെ സാരഥിയായിരുന്ന ആ സ്നേഹസൂര്യൻ അസ്തമിച്ചു.